എന്താ വ്യത്യാസം? ജന്മത്തോടെ അംഗീകരിക്കുന്നത് ജീവികളിൽ കാണുന്ന വൈചിത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കിയത് പിന്നെ എന്താ? അതിന് ഒരു മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞതെന്താ പ്രയോജനം? മനുഷ്യരും ജീവജാലങ്ങളൊക്കെ പലതരത്തിൽ കാണും, പല സ്വഭാവത്തിൽ, പല പ്രവൃത്തികളിൽ, പല രൂപത്തിൽ. എന്തുകൊണ്ടിങ്ങനെ വന്നു? അതിനൊരു പഴയകാലത്ത് മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു സിദ്ധാന്തമാണ്. ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് പൂർവ്വ ജന്മത്തിലെ കർമ്മത്തിന്റെ ഫലമാണ്. ഇപ്പോൾ പൂർവ്വജന്മത്തെ അംഗീകരിച്ചേ പറ്റും. അപ്പോൾ പൂർവ്വജന്മത്തിൽ എന്താ ഉണ്ടായിരുന്നത്? ആത്മാവ്, ജീവാത്മാവ് എന്ന് പറയുന്നില്ല, കേവലമായ ആത്മാവ്. ആത്മാവ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്ന് സ്വീകരിച്ച ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ആത്മാവാണ് ശരീരം സ്വീകരിക്കുന്നത്? മരിക്കുന്നതും ആത്മാവായിരുന്നു, ജനിക്കുന്നതും മരിക്കുന്നതും എന്ന് സ്വീകരിച്ചാൽ എന്താ പ്രശ്നം? എന്താണ് കുഴപ്പം? എന്താണ് ആത്മാവ് ജനിക്കും? ആത്മാവ് ഇതും കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആത്മാവിന് ആത്മാവ് എന്താണെന്നുള്ളത് ചോദ്യം വരും. ആത്മാവ് എന്ന് പറയുന്നത് ജനന മരണങ്ങളില്ലാത്തതാണ്. ജായതയും പ്രിയതയും ഇതാണ് ആത്മാവിനെ കുറിച്ച് പറയുന്നത്. വിഭുവാണ്, ക്രിയയില്ല, ക്രിയകളൊന്നുമില്ല, അതിന് കർമ്മമോ കർമ്മഫലവുമായിട്ടോ ബന്ധമില്ല. അങ്ങനെയുള്ള ഒരാത്മാവ് എങ്ങനെ ശരീരത്തെ സ്വീകരിക്കും? ശരീരത്തെ സ്വീകരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം വ്യക്തമായി പറഞ്ഞതല്ലേ? ശരീരത്തെ സ്വീകരിക്കുന്നതാണ് ജന്മം, ജനനം. അപ്പൊ അങ്ങനെ ഒരു ആത്മാവിന് ഒന്നിനെ സ്വീകരിക്കാനോ കളയാനോ പറ്റത്തില്ല. അപ്പൊ ആത്മാവിനെ കുറിച്ചുള്ള സിദ്ധാന്തം വിശേഷിച്ച് അദ്വൈതികളത് ആകാശം പോലെയാണ്, അതുപോലെ വിഭവമാണ്, വ്യാപകമാണ്. അപ്പൊ ആത്മാവിൽ ആത്മാവ് ശരീരത്തെ സ്വീകരിക്കുകയോ വിടുകയോ ചെയ്യുന്നു. ആത്മാവിനെ ഒന്നും സംഭവിക്കുന്നില്ല, കാരണം അത് വിഭുവായിരിക്കുകയാണ്. പിന്നെ അവിടെ എന്ത് ചെയ്യുന്നു? ജീവാത്മാവെന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിക്കുന്നു. അപ്പോ ഈ ആത്മാവും ജീവാത്മാവും തമ്മിൽ എന്താ വ്യത്യാസം? തത്വത്തില് രണ്ടും ഒന്ന് തന്നെ. ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള ഭേദമില്ല. പക്ഷെ ജീവാത്മാവ് എന്ന് പറയുമ്പോൾ അത് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന ഒരു ഉപാധിയോട് കൂടി വന്നു. അത് പരിച്ഛിന്നമാണ്, പരിമിതമാണ്. അപ്പൊ സൂക്ഷ്മ ശരീരത്തോടുകൂടി കഴിയുമ്പം അതേ പരമാത്മാവിനെ തന്നെ ജീവാത്മാവെന്ന് വിളിക്കും. പക്ഷെ അത് ജനിക്കുകയും മരിക്കുകയും, അതെങ്ങനെ മരിക്കുന്നു? സ്ഥൂല ശരീരത്തെ ഉപേക്ഷിക്കുന്നു. ജനിക്കുന്നെങ്ങനെ? സ്വീകരിക്കുന്നു. ഇത് രണ്ടും വിഭവമായിരിക്കുന്ന ഒറിജിനൽ ആത്മാവിന് സാധ്യമുണ്ട്. അപ്പൊ അങ്ങനെ വന്നില്ല. അത് എന്ത് ചെയ്യുന്നു? ശരീരത്തെ സ്വീകരിച്ചും ഉപേക്ഷിച്ച് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് അതിന്റെ സഞ്ചാരം. സംസാരം എന്ന് പറയുന്നതാണ് സംസരിക്കുക എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക എന്നർത്ഥം. സർഗത്തോ ഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ യാത്ര ഇതാണ്, ഒരു ശരീരത്തെ എടുക്കുക, പിന്നെ അതിനെ കളയുക. അതിനാണ് വാസാംസി ജീർണാനി യഥാവിഹ. നവാനി ഹർണാദി നരോപരാണി, പുതിയ ഉടുപ്പ് സ്വീകരിക്കുന്നു, പഴയ ഉടുപ്പ് കളയുന്നു, അതുപോലെ പോകുന്നു എന്ന് പറയുന്നതാണ്. അപ്പോ ഇവിടെ ഈ ഭാരതീയമായ ചിന്തകളിലാണ് ഉള്ളത് ഈ പുനർജന്മം. സെമിറ്റിക് മതങ്ങൾ പുനർജന്മം സ്വീകരിക്കുന്നു. അവരെന്താ പറയുന്നത്? ജീവന്മാർക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്നാ? ദൈവം സൃഷ്ടിക്കുന്നു, മാതാപിതാക്കളിലൂടെയും സൃഷ്ടിക്കുന്ന ദൈവമാണ്, ദൈവത്തിന്റെ സൃഷ്ടിപ്പെന്ന. ഇപ്പോ സന്താന പരമ്പരകളെല്ലാം അവിടെയും ദൈവം കൈകടത്തും. മാധവന്റെയും അവ്വായുടെയും സന്താന പരമ്പരകളാണ് സർവ മനുഷ്യരും. അവരെ ദൈവം സൃഷ്ടിച്ചു. പിന്നെ വരുന്ന എല്ലാ സൃഷ്ടിയിലും ദൈവത്തിന്റെ ഇടപെടലുണ്ട്. ദൈവം ആണ് ഇവ ചെയ്യുന്നത്. ഇവിടെയും ദൈവത്തെ അംഗീകരിക്കുന്നു. വ്യത്യാസം എന്താണ്? സൃഷ്ടിയിൽ ദൈവത്തിന് പങ്കുണ്ട്, പക്ഷെ ഇവിടെ എന്താ പറയുന്നത് വ്യത്യാസമായിട്ട്? സൃഷ്ടിയെ സംബന്ധിച്ച് എന്താ പറയുന്നത്? ഓരോ ജീവികളുടെയും കർമ്മം അനുസരിച്ച് സൃഷ്ടിക്കുന്നു. കർമ്മം എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മ കർമ്മം അനുസരിച്ച് ഈശ്വരൻ സൃഷ്ടിക്കുന്നു. ഈശ്വരനുണ്ട് അവിടെ, ഈശ്വരനവിടെ കാരണമാണ്. പക്ഷെ ഈശ്വരൻ എന്ത് ചെയ്യുന്നു? വെറുതെ ഒന്നും സൃഷ്ടിക്കുകയല്ല, അവിടെ കർമ്മങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ച്. കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. അപ്പോ അവിടെ പുനർജന്മം എന്ന് പറയുന്നതിന് അത് സംഭവിക്കുന്നത് ജീവാത്മാവിനാണ്. അപ്പോൾ ആ ജീവാത്മാവ് അവിടെ മരിക്കുന്നില്ല, ജനിക്കുന്നില്ല. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആത്മാവ് തത്വത്തിലൊന്നാണെങ്കിലും അദ്വൈതമനുസരിച്ച്, ദ്വൈതമനുസരിച്ച് രണ്ടാണ്. അദ്വൈതമനുസരിച്ചാണെങ്കിൽ തത്വത്തിലൊന്നാണെങ്കിലും സൂക്ഷ്മമായ ഒരു ഉപാധി കൊണ്ട് രണ്ടും രണ്ടുപോലെ ഇരിക്കുന്നു. അതുകൊണ്ട് തത്വത്തിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല. പരമാർത്ഥത്തിന് ജനനവും മരണവുമില്ല. എന്നാൽ അവന്റെ അനുഭവത്തിൽ ജനനവും മരണവും ഉണ്ട് താനും, ഇല്ലാത്തതിനും ഉണ്ടെന്ന് അവൻ അനുഭവിക്കുന്നു. എന്തുകൊണ്ട് ജനനവും മരണവുമില്ല എന്ന് പറയുന്നു? അങ്ങനെ കേട്ടില്ല. ആത്മാവിനും മരണമില്ല, ജനനമില്ല. അതുകൊണ്ട് ജനന മരണങ്ങളില്ല. അതാണ് ആത്മാവിന് ജനന മരണങ്ങളില്ല, അതുകൊണ്ട് ജനന മരണമില്ല എന്ന് പറയുന്നു. എന്ന ജായതയും പറയുന്നു. എന്നാ ജനനും മരണം ഉണ്ടെന്ന് എന്തുകൊണ്ട് പറയുന്നു? ജനന മരണങ്ങളൊക്കെ നമ്മുടെ അനുഭവത്തിലുണ്ട്. എല്ലാവരും ജനിച്ചതും മരിച്ചതും എല്ലാം കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അനുഭവത്തിൽ ഇതൊക്കെയുണ്ട്. അപ്പൊ തത്വം വേറെ, അനുഭവം വേറെ. തത്വത്തിൽ ജനന മരണങ്ങളില്ല, അനുഭവത്തിൽ അതൊക്കെ ഉണ്ട്. അതിന്റെ രണ്ടിനും കൂടെ കൊടുക്കുന്ന ഒരു വിശദീകരണമായിട്ടാണ് ആത്മാവിന് ജനന മരണങ്ങളില്ലെങ്കിൽ പിന്നെ എങ്ങനെ ജനനവും മരണവുമൊക്കെ അനുഭവിക്കുന്നു അതിനൊരു സമാനം പറയുന്നു. അതിനാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന ഒരു ഉപാധിയെ സ്വീകരിക്കുന്നത്. അതിൽ ഓരോ ജന്മത്തിലും സംസ്കാരം ആർജിച്ചുകൊണ്ട് പോകുന്നു, അത് സംഭരിക്കുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞ അല്ല, വീണ്ടും പറയേണ്ടി വന്നു. അപ്പോ എത്ര കാലം ഈ സൂക്ഷ്മ ശരീരത്തോടുകൂടി ജീവൻ ഇരിക്കുന്നുവോ അത്രയും കാലം മോക്ഷമില്ല. മോക്ഷ സമയത്ത് എന്ത് ചെയ്യുന്നു? സൂക്ഷ്മ ശരീരവും നശിക്കുന്നു, അതും പോകുന്നു. സ്ഥൂല ശരീരം എന്തായാലും നശിക്കും, അതോടൊപ്പം സൂക്ഷ്മ ശരീരം കൂടെ നശിച്ചാൽ മോക്ഷം. സൂക്ഷ്മ ശരീരം കൂടെ പോകണം. ഇതാണ് ഇവിടുത്തെ ഈ പുനർജന്മ സിദ്ധാന്തം. പിന്നെ എന്താണ് ഇപ്പോ ഞാനും നീയും ഇങ്ങനെ രണ്ട് തരത്തിയിരിക്കുന്നു, രണ്ട് സ്വഭാവത്തിയിരിക്കുന്നു, രണ്ട് രീതിയിലൊക്കെ ഇരിക്കുന്നു, പ്രാണികളൊക്കെ വേറെ രീതിയിലിരിക്കുന്നു. ഈ ജീവികളുടെ ഈ വൈചിത്ര്യം, ഇതിൻ്റെ ഒരു മറ്റെന്തെങ്കിലും സമാധാനം ഉണ്ടെങ്കിൽ പിന്നെ പുനർജന്മത്തിന്റെ ആവശ്യമുണ്ട്, ജനന മരണങ്ങളുടെ ഒന്നും ആവശ്യമുണ്ട്. അങ്ങനെയൊരു സമാധാനം ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ല, പുനർജന്മം എന്ന് പറയുന്നത് അങ്ങോട്ട് എന്താണ് ബലാത്കാരമായി സ്വീകരിക്കുന്ന ഒന്നല്ല. പുനർജന്മത്തെ അംഗീകരിക്കുന്നതിന്റെ പിന്നിലൊരു യുക്തിയുണ്ട്. പഴയകാലത്ത് ആൾക്കാർക്ക് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല, എന്തുകൊണ്ട് ഈ വ്യത്യാസമൊക്കെ വരുന്നു. പിന്നെ പൊതുവെ വരുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന അനിശ്ചിതത്വം, ഒരു തരത്തിലും പ്രവചിക്കാൻ വയ്യാത്ത കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ജീവിതത്തിൽ സംഭവിക്കുന്നത്. വളരെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതുപോലെ സംഭവിക്കുകയും ചെയ്യും. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഒരാള് വളരെ പ്ലാൻ ചെയ്ത ഒരു കാര്യം ചെയ്യുന്നു, ആ പ്ലാൻ അനുസരിച്ച് തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഒരു ഡോക്ടർ ഒരു രോഗിയെ പരിശോധിച്ചിട്ട് പറയുന്നു അയാളുടെ ഹാർട്ടിലൊരു സർജറി നടത്തണം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഡോക്ടറെല്ലാം പ്ലാൻ ചെയ്യുന്നു, വളരെ സങ്കീർണമായൊരു ശസ്ത്രക്രിയ നടത്തുന്നു, തകരാറ് ശരിയാക്കുന്നു, രോഗി രക്ഷപ്പെടുന്നു. ഇപ്പൊ പ്ലാനിങ് അനുസരിച്ച് കാര്യം നടക്കുന്നു, രോഗി ജീവിച്ചിരിക്കുന്നു. ഡോക്ടർ എന്താണോ പ്ലാൻ ചെയ്തത്, എന്തെല്ലാം പ്ലാനിങ് ഉണ്ട്, ഡോക്ടർ, നേഴ്സ്, മരുന്നുകൾ, തിയേറ്റർ, ശസ്ത്രക്രിയ, എന്തെല്ലാം എല്ലാം പ്ലാൻ ചെയ്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ രോഗി എന്ത് ചെയ്യുന്നു, രക്ഷപ്പെടുന്നു. ഇതെല്ലാം പ്ലാൻ ചെയ്ത് ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, പ്ലാനിനനുസരിച്ച് നടക്കുന്ന അനിശ്ചിതത്വം അത് സംഭവിക്കും. അപ്പൊ ഇതിനൊക്കെ എന്താ ഒരു സമാധാനം? പണ്ഡിതൊന്നും ഇല്ലായിരുന്നെങ്കിലും പണ്ടത്തെ മനുഷ്യനും ഉണ്ടായിരുന്നു. പണ്ടത്തെ മനുഷ്യൻ എന്താണ് പ്രശ്നം എന്നത്, നമുക്ക് കൃഷി ചെയ്യും, എല്ലാം നല്ല രീതിയിൽ വരുമ്പോഴത്തേക്ക് അതിവൃഷ്ടി അനാവൃഷ്ടി ഒന്നിച്ചു, ഇല്ലെങ്കിൽ മാനോ ആനയോ പന്നിയോ ഒക്കെ ആയിരുന്നു നശിപ്പിച്ചു. അവന്റെ പ്ലാനിങ് എല്ലാം തുടങ്ങും, അല്ലെങ്കിൽ വേട്ടയാടും, വേട്ടയാടി ജീവിയുടെ പിറകെ ഓടി നടക്കും, അവനെ എറിഞ്ഞ് വീഴ്ത്തും, അവന് കിട്ടത്തില്ല, വേറെ ആരെങ്കിലും കൊണ്ടുപോകും. മനുഷ്യൻ വേട്ടയാടിയും കൃഷി ചെയ്തൊക്കെ ജീവിച്ച കാലത്തും ഇവനിത് രണ്ടും അനുഭവമാണ്. ചിലപ്പോൾ വളരെ പ്ലാനിങ്ങായി അതുപോലെ നടക്കും, അവൻ വലയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ജീവിപ്പെടും, ചിലപ്പോൾ ആ വല തകർത്ത് അത് രക്ഷപ്പെടും. അപ്പോഴേ മനുഷ്യൻ ചിന്തിക്കുകയാണ് ഇതെന്താ ഇങ്ങനെ രണ്ടിലെ തരത്തിൽ സംഭവിക്കുന്നത്. ഇന്നും മനുഷ്യന് മുമ്പിലുള്ള ഒരു സമസ്യയാണ്, ചിലപ്പോൾ പ്ലാൻ അനുസരിച്ചാണ് യാദൃശ്യമായിട്ട്. അപ്പോൾ ഇതിന് ഒരൊറ്റ സമാധാനം അന്നവൻ ചിന്തിച്ചിട്ട് കണ്ടെത്തിയുള്ളത് എന്താണ്, പൂർവ്വജന്മത്തിന്റെ കർമ്മങ്ങളുടെ ഫലം. അപ്പൊ അവൻ വിചാരിക്കുന്ന എന്താണ്, എനിക്ക് അനുകൂലമായ കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ, സംഭവിക്കുകയാണെങ്കിൽ, ഞാൻ വിചാരിച്ചതുപോലെ നടക്കുകയാണെങ്കിൽ പൂർവ്വജന്മത്തിലെ പുണ്യഫലമാണ്, നല്ല കർമ്മം ചെയ്തു അതിന്റെ സംസ്കാരം പുണ്യം. ഞാൻ വിചാരിക്കാതെ എനിക്ക് അനിഷ്ടങ്ങളാണ് സംഭവിക്കുകയാണെങ്കിൽ അത് പാപത്തിന്റെ ഫലം ആണ്. ഇതാണ് പഴയ മനുഷ്യന്റെ കണ്ടെത്തൽ. അപ്പൊ ഈ പുണ്യപാപ സങ്കല്പങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് പിന്നെ ധാർമ്മികമായ ഉപദേശങ്ങളൊക്കെ വന്നത്. ധർമ്മ്യോപദേശം എന്ന് പറയുന്നപ്പോ നിനക്കിപ്പോ ഇത് എന്തുകൊണ്ട് വന്നു? പാപഫലം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല കർമ്മം ചെയ്യണം. അതാണ് ധർമ്മം. പണ്ട് അധർമ്മം ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഇത് അനുഭവിക്കുന്നത്. അപ്പൊ ഇത്തവണ ധർമ്മം ചെയ്യണം. പണ്ട് പുണ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പം നല്ല അനുഭവിക്കുന്നത്. പണ്ട് പാപം ചെയ്തുകൊണ്ടാണ് ഇപ്പം ദുഃഖം അനുഭവിക്കുന്നത്. അതെല്ലാം ഈ ജന്മത്തിന് നല്ലതും ചീത്തയൊക്കെ വരുന്നത് എല്ലാത്തിനും എന്തുണ്ട്? പൂർവ്വജന്മത്തിന് അതിലൊരു പങ്കുണ്ട്. അതുകൊണ്ട് ഈ ജന്മത്തിൽ നല്ലത് ചെയ്താൽ എന്ത് വരും? ഈ ജന്മത്തിലും നല്ലത് കിട്ടും, വരും ജന്മങ്ങളിലും നല്ലത് കിട്ടും. ഈ ജന്മം മോശം ചെയ്താൽ ഈ ജന്മത്തിലും മോശം കിട്ടും, വരും ജന്മങ്ങളിലും മോശം കിട്ടും. ഇനി ഈ ജന്മം നല്ലത് ചെയ്ത് മോശം വന്നാലോ എന്താ പ്രശ്നം? കഴിഞ്ഞ ജന്മമാണ് അതിന് ഉത്തരവാദിത്വം. ഈ ജന്മം മോശം ചെയ്തിട്ട് നല്ലത് വരുന്നു, കഴിഞ്ഞ ജന്മത്തില്. അപ്പൊ എല്ലാം ഇതെല്ലാത്തിനും സമാധാനം കിട്ടും പുനർജന്മത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ. പൂർവ്വജന്മ വർത്തം അവന് വളരെ ആശ്വാസം കിട്ടും. ആശ്വാസം കിട്ടുക മാത്രമല്ല, മനുഷ്യനെ ധാർമ്മികമായി ജീവിക്കാനുള്ള വലിയൊരു പ്രേരണയും അതാണ്. ഒരു മനുഷ്യന് ധാർമ്മികത വരും ഈ പുണ്യഭാവ ചിന്ത കൊണ്ട്. അപ്പോ എല്ലാ മനുഷ്യനും അങ്ങനെ വരത്തില്ല. ഇതിനെ ഉൾക്കൊള്ളുന്ന കുറെ മനുഷ്യരെങ്കിലും എങ്ങനെ ജീവിക്കും? ഈ ധർമ്മ അധർമ്മങ്ങളുടെ നിയമം അനുസരിച്ച് ജീവിക്കും. അങ്ങനെ ഒരു അടിസ്ഥാന ചിന്തയിലാണ് അവരെന്ത് ചെയ്തത്? ഈ പുനർജന്മ സിദ്ധാന്തത്തെ സ്വീകരിച്ചത്. അപ്പോ പുനർജന്മ സിദ്ധാന്തം സ്വീകരിക്കണമെങ്കിൽ പിന്നെ അതിന് ഈ സിദ്ധാന്തത്തെ രൂപപ്പെടുത്തി എടുക്കണ്ടേ? എങ്ങനെ രൂപപ്പെടുത്തി എടുക്കും? അപ്പൊ അവിടെ ആത്മാവ്, ജീവാത്മാവ്, കർമ്മങ്ങൾ, എന്റെ സംസ്കാരം, ജന്മം, ഇതെല്ലാം കൂടെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടൊരു വലിയ തിയറി ഉണ്ടാക്കി. അതാണ് പുനർജന്മ സിദ്ധാന്തം എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്, ദോഷമുണ്ടായിട്ടുണ്ട്, രണ്ടും ഉണ്ടായിട്ടുണ്ട്. ഒരുത്തന്നെ ഒരുപാട് കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുകയാണെങ്കിൽ ഒരാൾക്ക് അവനെ നോക്കിയിട്ട് പറയാം, എന്താണ് നീ അത് അനുഭവിക്കണം, എന്തുകൊണ്ട്? എൻ്റെ പൂർവ്വജന്മത്തിന്റെ കർമ്മത്തിന്റെ ബലമാണ് എന്ന് പറഞ്ഞ അവനെ ആ കഷ്ടപ്പാടിലേക്ക് തള്ളിവിടാനും ഇതേ സിദ്ധാന്തം കൊണ്ട് തന്നെ പറ്റും. അവനെ ഒന്നും ചെയ്യാൻ പോകണ്ട, അവനെ സഹായിക്കാനൊന്നും പോകണ്ട. എന്തുകൊണ്ട്? അവന്റെ കർമ്മത്തിന്റെ ബലമാണ്. അപ്പോ മനുഷ്യന്റെ പരസ്പര സ്നേഹം, സൗഹാർദ്ദം, സഹവർത്തിത്വം, കാരുണ്യം ഇതൊക്കെ ഇല്ലാതാക്കാനും പൂർവ്വജന്മ സിദ്ധാന്തം ഉപകരിക്കും. ഇനി നന്മയ്ക്ക് ഉപകരിക്കും. അങ്ങനെ അങ്ങനെയാണ് ഒരു കഷ്ടപ്പെടുന്നതാണ് വേറെടുത്ത് വിചാരിക്കുകയാണ്. യവൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപം കൊണ്ടാണ് ഇനി ഇതുണ്ടായത്. അപ്പൊ ഇതെനിക്ക് പുണ്യം ചെയ്യാനൊരു അവസരമാണ്, ഇവനെ സഹായിക്കാം. ഞാൻ ഇപ്പൊ പുണ്യം ചെയ്തു കഴിഞ്ഞാൽ, ഇവന് നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ എനിക്കും നല്ലത് വരും. അതുകൊണ്ട് അവൻ പാപം ചെയ്തതിന്റെ ഫലമാണെങ്കിലും ഇതെനിക്കൊരു അവസരമാണ് പുണ്യം ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ഇവനെ സഹായിക്കാം എന്ന് പറഞ്ഞാൽ അവനോട് സ്നേഹിയും സഹതാപവും സഹാനുഭൂതിയും അനുകമ്പയും ഇതെല്ലാം വരാനും ഇതേ സിദ്ധാന്തം തന്നെ ഉപയോഗിക്കാം. രണ്ടിനെയും ഒരു കാര്യം മതി. അതെങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ച് പുനർജന്മ സിദ്ധാന്തം കൊണ്ട് ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടു തരത്തിലും വരാതെ അതിനെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരുടെ മനോഭാവം അനുസരിച്ചിട്ടാണ്. എന്തായാലും നമ്മുടെ ഈ നാട്ടിൽ വളരെ നൂറ്റാണ്ടുകളിൽ പുനർജന്മ സിദ്ധാന്തം ഇങ്ങനെ തലമുറ തലമുറകളായി ജനങ്ങൾ വിശ്വസിച്ച് അവർ ജീവിച്ച് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറെ നന്മയും ഉണ്ടായിട്ടുണ്ട്, തിന്മയും ഉണ്ടായിട്ടുണ്ട്, രണ്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജാതി വ്യവസ്ഥയെ ഒരുപാട് സഹായിച്ചു പുനർജന്മ സിദ്ധാന്തം. ഉച്ചനീചത്വങ്ങളെ വളരെയധികം സഹായിച്ചു. അപ്പൊ ഈ ജന്മത്തിൽ ഒരാള് ഉയർന്ന ജാതി ജനിക്കണമെങ്കിൽ പുണ്യം ചെയ്തുകൊണ്ടാണ് എന്നൊരു വിശ്വാസം വന്നപ്പോ ഉയർന്ന ജാതിപ്പെട്ടവരെല്ലാം എന്താണ് പുണ്യവാന്മാർ. കിം പിന്നർ ബ്രാഹ്മണ പുണ്യ, ഗീതയിൽ പോലും പറയുന്നതാണ് ബ്രാഹ്മണന്മാരെല്ലാം എന്താണ് പുണ്യം ചെയ്തവരാണെന്നുകൊണ്ട്, പൂർവ്വജന്മത്തിൽ പുണ്യം ചെയ്തുകൊണ്ടാണ് അവര് ബ്രാഹ്മണം. അതാണ് ഗുണകർമ്മം അനുസരിച്ച് ജാതി എന്ന് പറയുന്ന അതാണ്. പൊട്ടന്മാര് വ്യാഖ്യാനിക്കും പോലെയല്ല. എന്താ പറയുന്നത്, ബ്രാഹ്മണൻ പുണ്യവാനെന്ന് പറഞ്ഞാൽ അവൻ പൂർവ്വജന്മത്തിൽ എന്ത് ചെയ്തു, പുണ്യം ചെയ്തുകൊണ്ട് ഈ ജന്മത്തിൽ അവന് സ്റ്റോക്ക് പുണ്യമുണ്ട്, സ്ട്രോക്ക് പുണ്യത്തോടുകൂടി ജീവിച്ചവനാണ്. അപ്പൊ അവൻ അങ്ങനെ, അപ്പൊ പുണ്യത്തിന്റെ ഫലമായി അവനെന്തുണ്ട്, സമൂഹത്തിൽ ബഹുമാനം, സമൂഹത്തിൽ ശക്തി, സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം എല്ലാം അവന് ജന്മം കൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്നതാണ്. അശ്വൻ ചണ്ടാളനാണെങ്കിലോ അവൻ പൂർവ്വജന്മത്തിലെ പാപം ചെയ്തുകൊണ്ടാണ് അവന്റെ കർമ്മം അനുസരിച്ചാണ് അവന് ജന്മം വന്നത്. മനസ്സിലായോ? അപ്പോ കർമ്മം അനുസരിച്ച് ജന്മം വന്നതുകൊണ്ട് അവനെന്ത് ചെയ്യണം, അവന്റെ പാപമാണ് അവൻ അനുഭവിക്കണം. അവന് സമൂഹത്തിൽ വിലയില്ല, നീതിയില്ല, അംഗീകാരമില്ല, യാതൊരു തരത്തിൽ മൂല്യമില്ല. എന്തുകൊണ്ട്? അവനവന്റെ കർമ്മം കൊണ്ട് ജനിച്ചതാണ്. അപ്പൊ കർമ്മം ഉണ്ടെങ്കിൽ അവിടെ ഗുണമുണ്ട്. ബ്രാഹ്മണന് സദ്ഗുണങ്ങളെല്ലാം ഉണ്ട്, അവന് നല്ല കർമ്മം കൊണ്ട് ജനിച്ചു. ചണ്ടാളനാണെങ്കിലോ അവന് യാതൊരു ഗുണവുമില്ല, അവൻ സത്യവുമില്ല, അവന് ആസുര സ്വഭാവമാണ്, അതാണ് ഇതാണെന്നൊക്കെ അവനെ കുറിച്ച് പറയും. എന്തുകൊണ്ട്? അവൻ ജനിച്ചെങ്ങനെ, അവന്റെ കർമ്മം അനുസരിച്ചാണ്. അപ്പൊ അവന്റെ ദുർഗുണങ്ങളേ ഉള്ളൂ. അപ്പോ ഒരു ജന്മത്തിൽ രണ്ടുപേരുടെയും ആ ജീവിതം വളരെ എന്താണ് പാക്ക് ചെയ്തിരിക്കുകയാണ്. ഒരുത്തൻ ബ്രാഹ്മണനായി ജനിച്ചുകൊണ്ട് അവന്റെ മരണം വരെ അവനെന്ത് ചെയ്യും, അവന്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകും. അവൻ ചണ്ടാളനായി ജനിച്ചവൻ അവന്റെ മരണം വരെ അവനെല്ലാ കഷ്ടത്തിലും അനുഭവിച്ചേ പറ്റും. അതിൽ നിന്നവന് ഒരു തരത്തിലുള്ള മോചനവും സാധ്യമുണ്ടാകും, പാപഫലമാണ്. അത് അപ്പൊ വിചാരിക്കും അങ്ങനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ശരിയാണോ? അത് അങ്ങനെയാണ് അതി പറയുന്നത്, പറയുന്നതല്ലേ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷേ പറയുന്നു, നല്ല പുണ്യം ചെയ്തവൻ ശുചിയിലാം ശ്രീമതാംഗേ, അവൻ നല്ല കുടുംബത്തിൽ പിറക്കുമെന്നാണ്. അതുകൂടെ രണ്ട് പ്രശ്നം. അപ്പൊ നല്ല കുടുംബം എവിടെ കാണത്തുള്ളൂ? ബ്രാഹ്മണനെ കാണും, ചണ്ടാളിന് ഇവിടെ നല്ല കുടുംബം. ശുചിയിലാം ശ്രീമതാംഗേ യോഗഭ്രഷ്ടോ അഭിജായത്തെ എന്ന് പറയുന്നതും ഈ അപകടകരമായ സിദ്ധാന്തമാണ്. മന്ദബുദ്ധിയൊന്നും മനസ്സിലാകത്തില്ല. ഒരുപാട് മന്ദബുദ്ധികളെ ഗീത വ്യാഖ്യാനിച്ചു, അവർക്കൊന്നും അതും മനസ്സിലാകത്തില്ല. വലിയ അപകടം പിടിച്ചൊരു സിദ്ധാന്തമാണ്. ചുമ്മാ ജന്മം കൊണ്ടേ ബ്രാഹ്മണനാകുന്നുണ്ട്. പൂർവ്വജന്മത്തിൽ പുണ്യം ചെയ്താലേ എന്ത് വരത്തുള്ളൂ, ബ്രാഹ്മണ കുലത്തിൽ ജനിക്കാൻ പറ്റും, എന്നാലേ അവൻ ബ്രാഹ്മണനാകും. പിന്നെ ഒരു തന്നെ വെറുതെ പറയാം ഞാനും ബ്രാഹ്മണെന്ന് ചുമ്മാത പറഞ്ഞാൽ മതി. അതൊക്കെ ഒരു സമാധാനത്തിന് വേണ്ടി അങ്ങനെ പറയാം. ബ്രാഹ്മണനല്ലാത്തവനും ഒരു സമാധാനം വേണ്ടേ? അതിനുവേണ്ടി പറയാം, അങ്ങനെയും വ്യാഖ്യാനിക്കും. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അവൻ ജനിച്ച കുലം നോക്കണം. മനസ്സിലായോ? അത് അതിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. ഇനി നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാൻ ചത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യമില്ലേ പ്രശ്നം? ഇപ്പോഴത്തെ കാര്യത്തിന്റെ ഒരു തീരുമാനമാവട്ടെ. ഇപ്പോഴത്തെ കാര്യം ഇങ്ങനെയാ സംഭവിച്ചത്. ഏത് പൂർവ്വജന്മത്തിന്റെ ഫലമായിട്ടാണ് ചണ്ഡാളനായി ജനിച്ചത്. ഇനി ഇത് കഴിഞ്ഞാണ്ടോ ഇല്ലേ എന്നർത്ഥം. ഇതാണ് സിദ്ധാന്തം. അപ്പൊ അതാണ് ഇതിന്റെ ദോഷം. പുനർജന്മത്തെ സ്വീകരിക്കുന്നിടത്ത് വരുന്ന ഏറ്റവും വലിയ അപകടം അതാണ്. ബ്രാഹ്മണനാക്കുക എന്ന് പറഞ്ഞ അങ്ങനെ ബ്രഹ്മജ്ഞാനി എന്തിനാ ഇപ്പം ബ്രാഹ്മണനാകുന്നു? ബ്രഹ്മജ്ഞാനി ബ്രഹ്മജ്ഞാനിയായിരുന്ന എന്തിനാ ബ്രാഹ്മണനാകുന്നു? ബ്രഹ്മത്തെ അറിയുന്നു, അത് മതി. അവനെന്തിനാ? അതായത് നിങ്ങൾ ബ്രഹ്മജ്ഞാനിയെ ബ്രാഹ്മണനാക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ സ്വയം വിചാരിക്കുകയാണ് ഞാൻ ചണ്ഡാളനാണ്, ബ്രാഹ്മണൻ കൂടിയവനാണ്, അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ബ്രാഹ്മണനാകാൻ വേണ്ടി എന്താവണം? ബ്രഹ്മജ്ഞാനിയാകണം. അത് അപകർഷതബോധം കൊണ്ട് തോന്നാം. ചണ്ഡാളജ്ഞാനിയായിരുന്ന എന്താ കുഴപ്പം? ഞാൻ ചണ്ഡാളനാണ്, ഞാൻ ചണ്ഡാളജ്ഞാനിയാണ് എന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? അപ്പോ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഒരു കൂടിയ ജാതിയാണെന്ന്, അപ്പൊ ഞാനിനി എങ്ങനെയൊക്കെയായാലും അവസാനം എന്താവണം? ബ്രഹ്മജ്ഞാനി ആയെങ്കിലും ബ്രാഹ്മണനാവണമെന്നുള്ള അതിനെക്കുറിച്ച് ഗുരുദേവൻ പറയുന്നുണ്ട്. വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിൽ ഭയങ്കര എത്രയോ, അത് വലിയ കഥയാണ് മഹാഭാരതത്തില്, എത്രയോ തവണ മത്സരിച്ച് വിശ്വാമിത്രൻ എന്താവണം? ബ്രാഹ്മണനാകണം. വസിഷ്ഠ അംഗീകരിക്കത്തില്ല. പല പല അഭ്യാസങ്ങളും ചെയ്തു. അങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് അവസാനം എന്തായി? ബ്രാഹ്മണനായി. അതുകൊണ്ട് പറഞ്ഞു ഗുരു പറയുന്നത്, വിശ്വാമിത്രൻ ക്ഷത്രിയൻ, ബ്രാഹ്മണൻ എന്താ വസിഷ്ഠൻ ബ്രാഹ്മണൻ, ഇവര് തമ്മിൽ വലിയ ദൂരമില്ല, അടുത്ത സ്റ്റാറ്റസാണ്. അങ്ങനെയുള്ള ഒരു വിശ്വാമിത്രൻ ബ്രാഹ്മണനാവാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടെങ്കിൽ ഈ ശൂദ്രന്മാരെന്തിനാ ബ്രാഹ്മണനാകണമെങ്കിൽ പിന്നെ അവർ എത്ര ജന്മം ശ്രമിക്കേണ്ടി വരും? അപ്പൊ അങ്ങനെ ഈ മേലോട്ട് കയറി പോയി ബ്രാഹ്മണനാകുന്നു എന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് അടിസ്ഥാനപരമായ തെറ്റാണ്. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്? ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണ് എന്ന് അംഗീകരിക്കുന്നോണ്ടാണ് നമ്മൾ ബ്രഹ്മജ്ഞാനിയായി ബ്രാഹ്മണനാകാൻ ശ്രമിക്കുന്നത്. ബ്രഹ്മജ്ഞാനിയായ ബ്രഹ്മജ്ഞാനി ശൂദ്രനോ ബ്രഹ്മജ്ഞാനി സ്ത്രീയോ ബ്രഹ്മജ്ഞാനി ചണ്ഡാളനോ എന്തോ അതായാ മതി. എന്തിനാ ബ്രാഹ്മണനാകുന്നു? ബ്രാഹ്മണനാകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ബ്രാഹ്മണൻ കൂടുതലാണ്, അതിന്റെ ആവശ്യമില്ലെന്ന് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നു എന്താണ്. എന്നിട്ട് ഗുരു ബ്രാഹ്മണനാണെന്ന് പറഞ്ഞുകൊണ്ടു, ഗുരു പറഞ്ഞു ബ്രാഹ്മണനാകണ്ട എന്ന് പറഞ്ഞു അല്ലേ? ബ്രാഹ്മണനാകാരെ ശ്രമിക്കണ്ട എന്ന് ഗുരു പറഞ്ഞതാണ്. എന്നിട്ടും ആൾക്കാർ ബ്രാഹ്മണനുമായി ശ്രമിക്കുന്നു. ബ്രാഹ്മണവത്കരണം, അത് അപകർഷതാബോധം കൊണ്ട് മനുഷ്യൻ ചെയ്യുന്നതാണ്. ഞാൻ ഇങ്ങനെ ഉയർന്നുയർന്ന് ബ്രാഹ്മണനായാൽ ആകുന്നുണ്ട്. അപ്പൊ ആദ്യം ആ മനസ്സിൽ കൽപ്പിച്ചു വച്ചിരിക്കുകയാണ്, ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണ് ഞാൻ അവസാനം. ഇത് ആരാ പറഞ്ഞുകൊടുത്തിരിക്കുന്നത്? ശൂദ്രനോട് ബ്രാഹ്മണൻ പറയാണ്. നീ ശൂദ്രൻ, നീ എത്രയൊക്കെ നന്നായാലും അവസാനം ആരാകണം? ബ്രാഹ്മണനാകണം. എന്നുവെച്ചാൽ നീ എപ്പോഴും നിന്റെ മനസ്സിൽ ബ്രാഹ്മണൻ നിന്നെക്കാൾ ശ്രേഷ്ഠനാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കണം. അപ്പൊ നിനക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ബ്രാഹ്മണനാകാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം എന്ന് പറയുമ്പോൾ ഒരു മേൽക്കോയ്മ അവിടെ സ്ഥാപിക്കുകയാണ്. ആ മേൽക്കോയ്മയെ അംഗീകരിച്ചാലേ ഒരാൾക്ക് ബ്രാഹ്മണനാകാൻ വേണ്ടി ശ്രമിക്കാൻ പറ്റും. എന്താണ് ഇത്? ബ്രാഹ്മണന്റെ ഒരു കുതന്ത്രമാണ്. മനുഷ്യനെ, മനുഷ്യന്റെ മനസ്സിൽ അടിമത്ത ബോധത്തെ നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു സിദ്ധാന്തമാണിത്. എന്താണ് എങ്ങനെയും ബ്രാഹ്മണനാകണം, ബ്രഹ്മജ്ഞാനം നേടിയെങ്കിലും ബ്രാഹ്മണനാണോ എന്ന് പറയും. ബ്രഹ്മജ്ഞാനം നേടിയ വെച്ച് പിന്നെ ബ്രാഹ്മണനാവണ്ട, അവൻ എന്താണോ അതായിരുന്ന ഗുരു പറയുന്ന എന്താണ്, അങ്ങനെ ബ്രാഹ്മണൻ തുടങ്ങിയ ജാതികളൊന്നുമില്ല, മനുഷ്യനാണ്. അപ്പൊ ബ്രഹ്മജ്ഞാനം തേടി മനുഷ്യനായ മതി. മനുഷ്യനായിരുന്നു അപ്പോ ഒന്നിനെ നമ്മളങ്ങനെ അംഗീകരിച്ചിട്ട് എന്താണ് വലുതാണെന്ന് അംഗീകരിച്ചിട്ട് ബ്രാഹ്മണ പദം വലിയൊരു പദമാണെന്ന് അംഗീകരിച്ചിട്ട് എങ്ങനെയെങ്കിലും അതിനാകാൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ് വിശ്വാമിത്രനും വസിഷ്ഠനും ചെയ്തത്. അപ്പൊ അത് അസംബന്ധമാണ്. ഒരുത്തന്റെ മനസ്സിൽ അപകർഷതാ ബോധം ഉണ്ടെങ്കിൽ അവൻ അങ്ങനെ ബ്രാഹ്മണനെ ആശ്രയിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ ഒരു എന്താണ് ശ്രേഷ്ഠമായ ഒന്നല്ല ബ്രാഹ്മണി. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ തന്നെയാണ്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എന്നൊക്കെ പറഞ്ഞ് പഴയകാലത്ത് വേർതിരിച്ചിരുന്ന എല്ലാ മനുഷ്യരും തുല്യരാണെങ്കിൽ പിന്നെ ബ്രാഹ്മണത്വം ക്ഷത്രിയത്വവും വൈശ്യത്വം എന്നൊക്കെ പറയുന്നതിന് എന്താ വ്യത്യാസം? പിന്നെ എന്തിനാ ബ്രാഹ്മണനാണ്? ഇതെന്താ ആൾക്കാർക്ക് മനസ്സിലാകാത്ത? അപ്പൊ പറയും അതുപോലെ ബ്രഹ്മജ്ഞാനി എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ അല്ലേ, അങ്ങനെ പറയാം. ബ്രഹ്മജ്ഞാനി ബ്രാഹ്മണൻ ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ബ്രാഹ്മണന് ബ്രഹ്മജ്ഞാനി എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതിൽ അപകടമുണ്ട്. ബ്രഹ്മജ്ഞാനി ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു ഒന്നും ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ജാതി അതിനാദ്യം അംഗീകരിക്കും. ബ്രഹ്മജ്ഞാനി ബ്രാഹ്മണൻ എന്ന് പറയുന്നു. ആ ബ്രാഹ്മണ ജാതിയിൽ എന്ത് വേണം? അവന് ബ്രഹ്മജ്ഞാനം ഉണ്ടാവണം. അപ്പോ ബ്രഹ്മജ്ഞാനം ഉണ്ടായി, ബ്രഹ്മത്തെ അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവനെന്തായി? അപ്പോഴാണ് അവൻ യഥാർത്ഥ ബ്രാഹ്മണനാകുന്നത്. ബ്രാഹ്മണ ജാതിയിൽപ്പെട്ടവൻ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ യഥാർത്ഥ ബ്രാഹ്മണൻ. അവൻ ബ്രഹ്മത്തെ അറിഞ്ഞില്ലെങ്കിൽ അവൻ യഥാർത്ഥ ബ്രാഹ്മണനല്ല, ജാതി ബ്രാഹ്മണൻ. അങ്ങനെ അവിടെയും എന്ത് ചെയ്യും? അവിടെയും വേർതിരിക്കുകയാണ്. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രാഹ്മണനും, ബ്രഹ്മത്തെ അറിയാത്തവൻ ജാതി ബ്രാഹ്മണനും. അങ്ങനെയാണ് വീണ്ടും തിരിക്കുന്നത്. അവിടെ തന്നെ ആരോ ഭാഷകാരൻ തന്നെ തിരിക്കുന്നു. ബ്രഹ്മത്തെ അറിയാത്തതുകൊണ്ട് അവൻ ബ്രാഹ്മണനാകാതിരിക്കുന്നില്ല. അപ്പോഴും അവൻ എന്ത് തന്നെ? ബ്രാഹ്മണ ജാതി തന്നെയാണ്. അവന്റെ ജാതി ബ്രാഹ്മണ ബ്രാഹ്മണ്യം തന്നെയാണ് അവന്റെ ജാതി. പക്ഷെ ബ്രഹ്മജ്ഞാനമുള്ളവൻ എന്താണ്? കേവല ജാതി ബ്രാഹ്മണനല്ല, ബ്രഹ്മജ്ഞാനമുള്ള ജാതി ബ്രാഹ്മണൻ. ഇങ്ങനെയാണ് വ്യാഖ്യാനം പോകുന്നത്. ബ്രഹ്മജ്ഞാനി ബ്രാഹ്മണൻ എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. ബ്രഹ്മത്തെ അറിയുന്നവൻ ആണെങ്കിൽ അവൻ ബ്രഹ്മത്തെ അറിയുന്നവൻ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് എന്താണ്? ബ്രാഹ്മണ ജാതിയുടെ വാചകമായ ബ്രാഹ്മണ ശബ്ദം കൊണ്ടുവന്നിട്ട് അവനെ ബ്രാഹ്മണൻ എന്ന് വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല. അത് ബ്രാഹ്മണ ജാതി ശ്രേഷ്ഠമെന്ന് തോന്നുന്നവനാണ് അത് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട് ഈ ബ്രാഹ്മണ ശബ്ദം എന്ന് പറയുന്നത് അത് രൂഢമായി ഉപയോഗിച്ചു വരുന്നത് ഒരു ജാതിയിലാണ്. അങ്ങനെ ജാതിയായിട്ട് കണക്കാക്കുന്നത്, എന്നുവെച്ചാൽ ഒരു ഗോത്ര. അതിലത് ഉപയോഗിക്കുമ്പോൾ ആ മനുഷ്യ ഗോത്രത്തിന് മറ്റുള്ളവരെക്കാളും ഒരുപാട് മേന്മകളുണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്നതാണ്. വെറുതെ കൃത്രിമമായിട്ട് അങ്ങനെ കൽപ്പിച്ചു വയ്ക്കുന്നു. അപ്പൊ അത് അംഗീകരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇപ്പം ബ്രഹ്മജ്ഞാനിയായ ബ്രാഹ്മണൻ എന്ന് പറയുന്നെങ്കിൽ ബ്രാഹ്മണ ജാതിപ്പെട്ടവൻ മാത്രം അത് പറഞ്ഞാൽ മതി, ബാക്കി ജാതിപ്പെട്ടവരത് പറയേണ്ട കാര്യമില്ല. അല്ല, ജാതി ഇല്ലാത്തവരാണെങ്കിൽ ബ്രഹ്മജ്ഞാനി എന്ന് മാത്രം പറഞ്ഞാൽ മതി, അവിടെ ബ്രാഹ്മണൻ എന്ന് പറയേണ്ട കാര്യം ഇല്ല. കാരണം ഈ ബ്രാഹ്മണ ശബ്ദം എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒരു ശബ്ദമാണ്, വളരെ അപകടം ഉള്ള ഒരു ശബ്ദമാണ്. കാരണം അത് ജാതി വാചകമാണ്. അപ്പോ സദ്ഗുണങ്ങൾ ഉള്ളവനെ ബ്രാഹ്മണൻ എന്ന് ചോദിച്ചാൽ ആ ജാതിയിലുള്ളവർക്കേ ആ ഗുണമുള്ള ഉണ്ടാകുന്ന പറയുന്നത്, അതാണ് അവിടുത്തെ അപകടം. പഴയകാലത്ത് അങ്ങനെ തന്നെ സ്വീകരിച്ചിരുന്നു. നമ്മുടെ പുരാണങ്ങളിലെല്ലാം ഇത് ഇത് ഞാൻ പറയുന്നതല്ല, ഗുണത്തിനും കർമ്മത്തിനും അനുസരിച്ച് മനുഷ്യനായ പോരെ. ഗീതയിൽ പറയുന്ന എന്തോന്ന് നമുക്ക് മനുഷ്യന്റെ ഗുണവും കർമ്മവും അനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. അവിടെ ഈ ബ്രാഹ്മണനാകുന്ന എന്തിനാ ഞാൻ ചോദിക്കുന്നു, അങ്ങനെ വ്യാഖ്യാനിക്കുക. നമ്മുടെ ഞാൻ പറയുന്നത് ഇപ്പൊ എന്റെ അഭിപ്രായമല്ല, നമ്മുടെ പുരാണങ്ങളും ശാസ്ത്രങ്ങളും പറയുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ വിദുരൻ, വിദുരനെ ജ്ഞാനിയായിട്ടാണ് മഹാഭാരതം പറയുന്നത്. പക്ഷെ വിദുരൻ ഒരിക്കലും ബ്രാഹ്മണൻ എന്ന് പറയത്തില്ല, പിന്നെ എന്താ പറയുന്നത്? ശൂദ്രൻ. വിദുരൻ ശൂദ്രനാണെന്ന്. എന്തുകൊണ്ട്? അന്നത്തെ കാലത്ത് വിദുരൻ ജ്ഞാനിയായിരുന്നിട്ട് എന്തുകൊണ്ട് വിദുരനെ ബ്രാഹ്മണനാക്കില്ല? കാരണം ശൂദ്രനായിരുന്നു, ശൂദ്രൻ തന്നെയാണ് ജ്ഞാനിയായാലും. ഇതാണ് നിയമം പഴയ. പിന്നെ ഇന്ന് ഈ ഗുണകർമ്മങ്ങൾ കൊണ്ട് ബ്രാഹ്മണനാകുന്നു പറയുന്നത്, ഈ ചണ്ടാളന്മാർക്ക് ശൂദ്രന്മാർക്കൊക്കെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എന്തോ വലിയ കാര്യമാണ്, എനിക്കും അതാവണമെന്ന് ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്. അത് വലുതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമുണ്ടല്ലോ, അത് പറയേണ്ട ആവശ്യമുണ്ടോ? പഴയകാലത്തെ വിദുരനെ എന്തുകൊണ്ട് ബ്രാഹ്മണനാക്കില്ല മഹാഭാരതത്തിൽ? ശൂദ്രനാണ്, ജനിച്ച കുലം അനുസരിച്ചിട്ടാണ് ജാതി നിർണയിക്കുന്നത്, ഗുണകർമ്മം അനുസരിച്ചിട്ട്. ആ മഹാഭാരതം തന്നെ ഗീതയുള്ളത്. ഈ പൊട്ടന്മാർക്ക് ഇതൊക്കെ എന്നാ മനസ്സിലാകും? ഇനി അത് മാത്രമല്ല, മഹാഭാരതത്തിൽ തന്നെ പറയുന്നു ധർമ്മപുത്രർക്ക് ആത്മീയ ഉപദേശം കൊടുക്കണം. വിദുരരോട് ആവശ്യപ്പെടുന്നു, വിദുരൻ ഞാനിയാണ് ആവശ്യപ്പെടുമ്പോൾ വിദുരൻ പറയുന്നു, ഞാൻ ബ്രാഹ്മണനല്ല, എനിക്ക് അറിവൊക്കെ ഉണ്ട്, പക്ഷെ ബ്രാഹ്മണന് മാത്രമേ ഇത് ഉപദേശിക്കാൻ പറ്റൂ. അതുകൊണ്ട് സനകാദികളെ ധ്യാനിച്ച് വരുത്തി, സനകുമാരുണ്ട്, എന്നിട്ട് അവര് വന്നാണ് ഉപദേശിക്കുന്നത്. ബ്രാഹ്മണനെ താൻ ബ്രാഹ്മണനല്ല, അതുകൊണ്ട് എനിക്ക് ഉപദേശിക്കാൻ പറ്റില്ല എന്നാണ്. ജ്ഞാനിയാണ് എന്ന് ധർമ്മപുത്രർക്കും അറിയാം, അല്ല ധർമ്മപുത്രല്ല ധൃതരാഷ്ട്രർക്കും അറിയാം, ഇതിലർക്കും അറിയാം. ഇതാണ് വ്യവസ്ഥ. മഹാഭാരതത്തിനും ഗീതയിലും ഒക്കെ ഇത് തന്നെ വ്യവസ്ഥ. വിദുരർക്കൊക്കെ ഈ ബ്രഹ്മജ്ഞാനം കിട്ടുന്നതിന് പുരാണം മതി, വേദം പഠിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. പുരാണത്തിലൂടെയും ബ്രഹ്മജ്ഞാനം കിട്ടും. അല്ല, പുരാണം ആർക്കും പറഞ്ഞു കൊടുക്കാം. പുരാണം എന്ന് വെച്ചാൽ ഭാഗവതം പോലെയുള്ളതേ, അത് ചില വ്യവസ്ഥയുണ്ട്. അത് കേൾക്കുമ്പോൾ പിറകിലിരുന്ന് കേൾക്കണം ശൂദ്രന്മാർ, മുമ്പേ ഇരിക്കാൻ പാടില്ല. എപ്പോഴും മുമ്പ് ഒരു ബ്രാഹ്മണനെ ഇരുത്തിയിട്ട് പിറകിലൊരു ശൂദ്രനെ ഇരുത്തി പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞാൽ ശൂദ്രന്മാർക്ക് ജ്ഞാനം ഉണ്ടാകുമെന്നാണ്. അപ്പോ അങ്ങനെ ബ്രഹ്മജ്ഞാനം ഉണ്ടാകും. പക്ഷെ ബ്രഹ്മജ്ഞാനം ഉണ്ടാകും ഇല്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ച. ഇവിടുത്തെ ചർച്ച എന്താണ്? ബ്രാഹ്മണനാരെന്നുള്ള പിന്നെ ഈ ഗീതയെ പറയുന്നത് ശരിക്കും യുവമാർക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ്. ഗീത എന്ന് പറയുന്നത് ഈ ഭാഷയെ കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ടാണ് ഈ പോങ്ങന്മാരിങ്ങനെ പറയുന്നത്. സ്വർഗകാമോ ഏജയിത എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? സ്വർഗത്തെ കാമിക്കുന്നവന് യാഗം ചെയ്യണം. അപ്പോ സ്വർഗത്തെ കാമിക്കുന്നവന് യാഗത്തെ വിധിക്കുകയാണ്. മനസ്സിലായോ? സ്വർഗത്തെ കാമിക്കുന്നവന് വേണ്ടി യാഗത്തെ വിധിക്കുന്നു. അപ്പൊ അവിടെ സ്വർഗത്തെ കാമിക്കുന്നവന് ഉദ്ദേശ്യം എന്ന് പറയും ഭാഷയിൽ. യാഗം എന്ന് പറയുന്നത് എന്തായി? വിധേയം. അപ്പോ ആ ഒരു കാര്യം വിധിക്കുകയാണെങ്കിൽ ആ വിധിയെ സ്വീകരിക്കാൻ ഉൾക്കൊള്ളാൻ അനന്തപുരാളവിടെ വേണം, അല്ലെങ്കിൽ വിധി വ്യർത്ഥമായി പോയി. ഇതാണ് ഭാഷയുടെ നിയമം. ഇപ്പൊ സ്വർഗതാമനാരായി സ്വർഗകാമനാരായി ഉദ്ദേശ്യം ആർക്കാണോ യാഗം വേണ്ടത് അവനായി. വിധേയം എന്തായി? ഇപ്പൊ വിധി പറയുന്നതാണ് ബ്രാഹ്മണ ക്ഷത്രി വിശാം ശൂദ്രാണാഞ്ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവേ ഗുണൈഹി. ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രന്മാർ ഇവരൊക്കെ ഉദ്ദേശ്യങ്ങളാണ്. ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ട കർമ്മങ്ങൾ വിധിക്കുകയാണ്. അപ്പൊ കർമ്മങ്ങൾ അവൻ അനുഷ്ഠിച്ചിട്ടല്ല ബ്രാഹ്മണനാകുന്നത്. ആദ്യം എന്തായിരിക്കണം? ബ്രാഹ്മണനായിരിക്കണം, എന്നാലേ കർമ്മം അവന് ചെല്ലത്തുള്ളൂ. ക്ഷത്രിയനായിരിക്കണം, എന്നാലേ കർമ്മം അവിടെ ചെല്ലത്തുള്ളൂ. വൈശ്യനായാലും എന്ത് ചെയ്യോ? ആ കർമ്മം അവിടെ ചെല്ലത്തുള്ളൂ. അവൻ ഉദ്ദേശ്യനാണ്. അതായത് സ്വർഗകാമം ഏജേതാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗകാമനായിരിക്കണം, എന്നാലേ അവനിൽ എന്തെത്തുള്ളൂ? യാഗം. സ്വർഗകാമന് യാഗം വിധിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗകാമി ആയാലേ എന്ത് വരത്തുള്ളൂ? യാഗം വിധിക്കത്തുള്ളൂ. അപ്പൊ ഈ സ്വർഗകാമന് എന്ത് വേണം? അവന് സാമർഥ്യം, അർത്ഥിത്വം, ഇങ്ങനെ പല ക്വാളിറ്റികൾ വേണം. പല ഗുണങ്ങളും ഉള്ളവന് മാത്രമേ അവൻ കാമിച്ചാൽ മാത്രം വരാണ്ടി എന്ത് വേണം? തൊട്ട് വേണം, തൊട്ട്, അല്ലെങ്കിൽ യാഗം ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഇങ്ങനെ പല കാര്യങ്ങളുള്ള ഒരാളെ മാത്രമേ ആരാകത്തുള്ളൂ? ഉദ്ദേശ്യമാകത്തുള്ളൂ. അവനാണ് എന്ത് ചെയ്യുന്നത്? കർമ്മത്തെ വിധിക്കുന്നത്. അപ്പൊ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാർക്ക് വേണ്ടി ഗീതയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അവന് എന്തെല്ലാം യോഗ്യതകൾ വേണം? ആ യോഗ്യത എന്ന് പറയുന്ന അവൻ ബ്രാഹ്മണനായാലേ ആ യോഗ്യത വേണം, ക്ഷത്രിയനായാലേ ആ യോഗ്യത വേണം. ബ്രാഹ്മണൻ ക്ഷത്രിയനാവണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ കുടുംബത്തിൽ പിറക്കണം, ആ ഗോത്രത്തിൽ ജനിക്കണം. ഇതാണ് ഗീത പറയുന്നത്. ബ്രാഹ്മണന് എന്താണ് ഈസി ആയിട്ടുള്ള കർമ്മങ്ങൾ, വരുമാനമുള്ള കർമ്മങ്ങൾ. ക്ഷത്രിയ എന്ന് വെച്ചാൽ വെട്ടും കൂത്തും കൊണ്ട് ചാകുക. യാഗത്തിന്റെ കാര്യം ഇല്ലാണ്ട് ഇപ്പൊ ഗീതയുടെ കാര്യം ഇല്ലാണ്ട് സ്വർഗകാമോ ഏജതാന്ന് പറയുമ്പോഴത്തേക്ക് സ്വർഗകാമനെന്ന് പറയുന്നത് ആരാണ്? സ്വർഗകാമനാണ് അവിടെ ഉദ്ദേശിച്ചത്. അതൊക്കെ വേറെ വേറെ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, സാമ്യതയും മറ്റു കൂടുതൽ. ഇപ്പൊ യാഗത്തെ കുറിച്ച് പഠിക്കുന്നെങ്കിൽ മീമാംസയിൽ പോകണം. ഇപ്പൊ അവരുടെ ചർച്ച ചെയ്യും. സ്വർഗകാമൻ ഇപ്പോഴും നിങ്ങൾക്ക് ഗീത മനസ്സിലാക്കണമെന്ന് ഉദ്ദേശമില്ല. സ്വർഗകാമനെന്ന് പറയുന്ന അധികാരിയെ ആണ് അവിടെ ഉദ്ദേശ്യം. വിധിക്കുന്ന എന്താണ്? യാഗം. ഇത് മനസ്സിലായോ? അപ്പൊ ബ്രാഹ്മണ ക്ഷത്രിയന്മാരാണെന്ത് അവിടെ ഉദ്ദേശ്യമായിരിക്കുന്നത്? അവർക്കെന്ത് വിധിക്കുന്നു? ഓരോരോ കാര്യങ്ങൾ വിധിക്കുന്നു. ബ്രാഹ്മണൻ ഇങ്ങനെയായിരിക്കും, ക്ഷത്രി ഇങ്ങനെയായിരിക്കും എന്ന് പറയും. അപ്പോ ബ്രാഹ്മണനോടൊരു കാര്യം ആചരിക്കാൻ പറയണമെങ്കിൽ ആദ്യം അവൻ ആരായിരിക്കണം? ബ്രാഹ്മണനായിരിക്കണം, എന്നാലേ അവനെന്ത് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ വിധിയിലല്ല, എല്ലാ ഈ ഉദ്ദേശ്യ വിധേയങ്ങളെന്ന് പറയുന്ന രീതിയിലാണ് ഇതെല്ലാം വിധിക്കുന്നത്. വേദത്തിലായാലും ഗീതയിലായാലും രാമായണത്തിലായിടത്തും എല്ലായിടത്തും ഇങ്ങനെയാണ്. ഇപ്പൊ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തോ ഒരു കർമ്മങ്ങളെല്ലാം വരത്തുള്ളൂ. കൃഷി ഗോരക്ഷ എന്താണ് കൃഷി ഗോരക്ഷ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം എന്ന് പറയും. അപ്പോ കൃഷി ഗോരക്ഷ വാണിജ്യം എന്ന് പറയുന്നത് വിധിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു വൈശ്യം വേണം. ആ വൈശ്യൻ എന്ത് വേണം? അതിനു പറ്റിയ സ്വഭാവമുള്ള വൈശ്യനായിരിക്കണം. സ്വഭാവം ഒരാൾക്ക് വിധിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോ ഇതെല്ലാം പറ്റിയ സ്വഭാവത്തോടുകൂടിയ വൈശ്യനുണ്ടെങ്കില് കൃഷിയൊക്കെ അവന് വിധിക്കാൻ പറ്റില്ല. അവൻ കൃഷി ചെയ്തിട്ട് വൈശ്യനാകുന്നതല്ല. മനസ്സിലായോ? സ്വർഗ യാഗം ചെയ്തിട്ട് സ്വർഗകാമി ആകുന്നതല്ല. സ്വർഗകാമി ആയാലേ എന്ത് ചെയ്യാൻ പറ്റൂ? യാഗം ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം വൈശ്യനായിരിക്കണം. പിന്നെ വൈശ്യന്റെ സ്വഭാവം ഉണ്ടായിരിക്കും. അവന് അവന്റെ പ്രവൃത്തികൾ പറയുന്നു. അത് ജാതിയുടെ അടിസ്ഥാനത്തിലേ അത് നടക്കും. ഗുണകർമ്മങ്ങളോ എന്ന് ചോദിക്കും. ഗുണകർമ്മങ്ങൾ എന്ന് പറയുന്നത് ഇന്ന ജാതിക്ക് ഇന്ന ഗുണകർമ്മങ്ങളെന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ഇത് വിധിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ബ്രാഹ്മണന്റെ സ്വഭാവങ്ങളെ കുറിച്ച് ബ്രാഹ്മണൻ ഇന്ന ഇന്ന സ്വഭാവങ്ങളാണ്. അവിടെ ബ്രാഹ്മണൻ ഉദ്ദേശ്യവും സ്വഭാവങ്ങൾ വിധേയവുമാണ്. മനസ്സിലായോ? നമ്മൾ ധരിക്കുന്ന എന്താണ്? ഇന്ന ഇന്ന സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അവൻ ബ്രാഹ്മണൻ. നമ്മൾ തിരിച്ചാ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയല്ല. ബ്രാഹ്മണനാണെങ്കിൽ അവൻ ഇന്ന ഇന്ന സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് ഗീതയിൽ പറയുന്നത്. ക്ഷത്രിയനാണെങ്കിൽ അവൻ എന്തെന്ത് സ്വഭാവമായിരിക്കും? ഇന്ന ഇന്ന രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് വ്യാഖ്യാനിക്കുന്നത്. ആൾക്കാരൊന്നും വ്യാഖ്യാനിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇതിനെയൊക്കെ കുളിപ്പിച്ചെടുക്കാൻ വേണ്ടി പെയിന്റ് അടി വ്യാഖ്യാനം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാനത് വ്യാഖ്യാനിച്ചതെന്തെന്ന് പറഞ്ഞാൽ ഭാഷ അനുസരിച്ച് വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് വ്യാഖ്യാനിക്കുമ്പോഴാണ്. ഞാൻ സ്വതന്ത്രമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ അതിന്റെ ശരിയായ വ്യാഖ്യാനം പറഞ്ഞ ഇതാണ്. ബ്രാഹ്മണനാണെങ്കിൽ അവന് എന്തോരും ഇന്ന ഇന്ന സ്വഭാവങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ക്ഷത്രിയനാണെങ്കിൽ ഇന്ന ഇന്ന സ്വഭാവം. ആ അപ്പൊ ബ്രാഹ്മണൻ ക്ഷത്രിയനൊക്കെ എങ്ങനെ ഉണ്ടാവും? അവന്റെ കുലമനുസരിച്ചേ ഉണ്ടാകത്തുള്ളൂ. ഇതാണ് മഹാഭാരതത്തിലെ സിദ്ധാന്തം. എന്നാൽ ഇത് പോരാ. എന്താണ് ഗുണങ്ങളനുസരിച്ചും ബ്രാഹ്മണനെ എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? അങ്ങനെ സ്വീകരിക്കേണ്ടതാണെന്ന് മഹാഭാരതത്തിലുണ്ടാശം. നിങ്ങളിങ്ങനെ ആണ് പറയുന്നതെങ്കിലും ഗുണം അനുസരിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്രഹ്മജ്ഞാനം കൊണ്ട് അവൻ എന്തുകൊണ്ട് ബ്രാഹ്മണനാണ് സ്വീകരിച്ചുകൂടാ എന്നുണ്ട്. ഇതും അബദ്ധമെന്നാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സ്വീകരിക്കുമ്പോ ബ്രാഹ്മണൻ ശ്രേഷ്ഠമാണെന്നുള്ള വിചാരം കൊണ്ടല്ലേ ഇത് വരുന്നത്? എന്ത്? ബ്രഹ്മജ്ഞാനം കൊണ്ട് അവനെ ബ്രാഹ്മണനാകുന്നു. ബ്രഹ്മജ്ഞാനം കൊണ്ട് അവൻ മനുഷ്യനായ എന്തിനു ബ്രാഹ്മണനാകണം? അപ്പൊ വീണ്ടും ബ്രാഹ്മണന്റെ മേൽക്കോയ്മ അംഗീകരിക്കുകയാണ്. അതബദ്ധം. ഒരു തരത്തിലും മേൽക്കോയ്മ അംഗീകരിക്കുന്നത് അംഗീകരിക്കാൻ പാടില്ല. അപ്പോ പഴയകാലത്ത് എന്താണ് ഇങ്ങനെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അവന് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ടാവും, ബ്രാഹ്മണൻ ഇന്ന കുലത്തിൽപ്പെട്ടവരാണ്, അവർക്ക് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ടാകും. പൊതുധാരണയാണ് ഈ പറയുന്നത്. ക്ഷത്രിയൻ ഇന്ന കുലത്തിൽപ്പെട്ടവനാണോ, അവന് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ടാകും അല്ലേ. അപ്പോ ഇങ്ങനെ ഒരു അതാണ് അങ്ങനെ നടന്ന് വരുന്നത്. അപ്പൊ ഇതൊരു നിയമം ഇങ്ങനെ സമൂഹത്തിൽ വച്ചു. അപ്പൊ സമൂഹത്തിൽ തന്നെ നോക്കുമ്പോ ഇതൊന്നും ശരിയാവുന്നില്ല. എന്തുകൊണ്ട്? ഈ ജാതിയില് ഗുണമില്ലാത്തവരും ഉണ്ട്, എല്ലാ ജാതികളിലും ഈ പറയുന്ന ഗുണങ്ങളില്ലാത്തവരും ഉണ്ട്. അപ്പൊ ഇതെങ്ങനെ വന്നു? ശൂദ്രനിൽ വന്നപ്പോ എന്താണ് വിതരനിലും കാണുന്നു ജ്ഞാനവും മറ്റും, ബ്രാഹ്മണ ഗുണങ്ങളെല്ലാം കാണുന്നു. അപ്പോ നിങ്ങളുടെ ഈ നിയമം ശരിയല്ല. എന്താണ്? ബ്രാഹ്മണിലെ മാത്രമേ നല്ല ഗുണം കാണൂ എന്ന് പറയുന്നത് ശരിയല്ല. ശൂദ്രനിലും നല്ല ഗുണങ്ങളുണ്ടല്ലോ എന്നൊരു ചോദ്യം വന്നു മഹാഭാരതത്തിലൊക്കെ. അതാ വരുന്നു. അങ്ങനെ വന്നപ്പോ ബ്രാഹ്മണൻ ഒരു ബുദ്ധി ഇറക്കി. ബ്രാഹ്മണൻ പറഞ്ഞു എന്താണോ അങ്ങനെ ശൂദ്രനിൽ ബ്രഹ്മജ്ഞാനം കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് തന്നെ. അവൻ ശൂദ്രനല്ല, അവൻ പിന്നെ ആരാണ്? ബ്രാഹ്മണനാണ്. അപ്പൊ വീണ്ടും മേളിലാരായി? ബ്രാഹ്മണൻ. മനസ്സിലായോ? കുറുക്കന്റെ ബുദ്ധി. ശൂദ്രൻ ജ്ഞാനിയായി കഴിഞ്ഞപ്പോഴും അവന് അപ്പോഴെന്ത് ചെയ്ത് അതിന്റെയും ക്രെഡിറ്റ് ആർക്ക് പോയി? ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. എന്നാ പിന്നെ അവനും ബ്രാഹ്മണൻ തന്നെ. എന്ന് വെച്ചാൽ നന്നാവുന്നെങ്കിൽ ആരെ ആകാവൂ? അവനാരായിരിക്കണം? ബ്രാഹ്മണനായിരിക്കണം. ഒരു നല്ല പേര് സമൂഹത്തിൽ ഉണ്ടാവുന്നെങ്കിൽ ആ പേരെന്തായിരിക്കണം? ബ്രാഹ്മണൻ എന്നുള്ള പേരായിരിക്കണം. അതാണ് ഒരു നല്ല പേര് സമൂഹത്തിൽ നിലനിൽക്കുന്നെങ്കിൽ അത് ബ്രാഹ്മണൻ എന്നുള്ള പേരായിരിക്കും. ഇപ്പൊ ഇതിങ്ങനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അവസാനം കൊണ്ടുവന്ന് ബ്രാഹ്മണെ കൊണ്ടുവയ്ക്കുന്നു. അതുകൊണ്ട് ശരിക്കും ആ ഉദ്ദേശ്യ വിധേയങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും, ബ്രാഹ്മണൻ സദ്ഗുണമുള്ളവനെന്നല്ല പറയുന്നത്, മറിച്ച് എന്താണ് സദ്ഗുണമുള്ളവനാണ് ബ്രാഹ്മണൻ എന്നാണ് പറയുന്നത്. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നു സദ്ഗുണങ്ങളിരിക്കെ ബ്രാഹ്മണന് മാത്രമേ സദ്ഗുണങ്ങൾ ഉണ്ടാകത്തുള്ളൂ ബ്രാഹ്മണ ജാതിക്ക്. ഇനി മറ്റേതെങ്കിലും ജാതിയിൽ സദ്ഗുണങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് അവനെയും ബ്രാഹ്മണൻ എന്ന് തന്നെ വിളിക്കണം. കാരണം ഒന്നുണ്ട്, ബ്രാഹ്മണനാണ് ശ്രേഷ്ഠൻ. അവന്റെ ജാതി വേറെയാണ്, ആ ജാതി മോശമാണ്. ഏത്? ശൂദ്രജാതി മോശമാണ്. പക്ഷെ ആ ശൂദ്രജാതിയിൽ നല്ലവരുണ്ടെങ്കിൽ അവന് എന്തേ പറയാവൂ? ബ്രാഹ്മണൻ നിന്നുകൊണ്ട് നന്മ എവിടെ കാണത്തുള്ളൂ? ബ്രാഹ്മണനെ കാണത്തുള്ളൂ. മനസ്സിലാവും? കുറച്ച് വളഞ്ഞ ബുദ്ധി ഇവിടെ വേണം, എന്തെങ്കിൽ മനസ്സിലാവത്തി. മനസ്സിലായോ? മനസ്സിലായോ? കാരണം ഇത് ഈ കുരുട്ടു ബുദ്ധിയിൽ ഉണ്ടാക്കിയാണ്, നേരെ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ പറ്റില്ല. ബ്രാഹ്മണശബ്ദം എന്ന് വെച്ചാൽ ബ്രഹ്മണോ അപത്യം, ബ്രഹ്മാവിന്റെ പുത്രൻ. അതാണ് ആ വാക്കെന്ന് പറയുന്നത്. ഈ ബ്രാഹ്മണ ജാതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണ ഗോത്രത്തിൽപ്പെട്ടവൻ, ഒരു ജാതിയുടെ ശബ്ദമാണെന്ന്. ഒരു ജാതിക്ക് ഉപയോഗിക്കുന്നതാണ്. പിന്നെ വേറെ ആർക്കെങ്കിലും എന്താണ് എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ അവിടെ എന്ത് വയ്ക്കുന്നു? അതേ പേര് തന്നെ വയ്ക്കുന്നു. കാരണം ബ്രാഹ്മണ എന്ന് പറയുന്ന ശബ്ദത്തിലൂടെ നന്മകൾ ലോകത്തറിയപ്പെടാൻ പാടുന്നു. മനസ്സിലായോ? ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ശബ്ദത്തിലൂടെ മാത്രമേ എന്തറിയാവൂ, നന്മകളെല്ലാം ലോകത്തറിയാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഇത്. അതിനു വേണ്ടിയിട്ടാണ് ബ്രഹ്മജ്ഞാനി ബ്രാഹ്മണൻ എന്ന് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ഗുരുവിന്റെ കാഴ്ചപ്പാടനുസരിച്ചാണെങ്കിൽ എന്താണ് ബ്രഹ്മജ്ഞാനിയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി ബ്രാഹ്മണൻ എന്ന് പറയേണ്ട കാര്യം ഇല്ല. അത് ഗുരു വ്യക്തമായി പറഞ്ഞാണ് വസിഷ്ഠന്റെയും എന്താണ് വിശ്വാമിത്രന്റെയും ഉദാഹരണം. അതുകൊണ്ട് ആരും ബ്രാഹ്മണനാകാൻ ശ്രമിക്കണ്ട എന്ന് ഗുരു വ്യക്തമായി പറഞ്ഞു. എന്നാലും ഇവിടെ ശൂദ്രന്മാരെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നു, ഗുരു ബ്രാഹ്മണനാണ്, അതാണ്, ഇതാണ്. ഒരു മനുഷ്യനാണ്, ബ്രഹ്മജ്ഞാനം തേടി ബ്രാഹ്മണനായെന്നൊക്കെ പറയുന്നു. മാത്രമല്ല നിങ്ങൾ ചൊല്ലുന്നതെന്നും എന്താണ് ശ്രുതി സിദ്ധ ബ്രാഹ്മണായ നമഃ പറയാറില്ലേ? അങ്ങനെ അപ്പോ അത് അതിന്റെ അപകടം ഉള്ളത് ശ്രുതി സിദ്ധ ബ്രഹ്മണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രുതിയെ കൂടെ അംഗീകരിക്കേണ്ടി വരും. അതായതിനും വലിയ തലവേദനയാവും. സത്യാനന്ദ സ്വാമിക്ക് അത്രയും ബോധമില്ല. അതിന്റെ അപകടത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള വെളിയില്ല തലയ്ക്ക്. അതായാലും വലിയ കുഴപ്പമായി. അതിന്റെ ഈ ശ്രുതി സിദ്ധം എന്നാ കുഴപ്പമാകും. ബ്രഹ്മണേ നമ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ശ്രുതി സിദ്ധം എന്ന് വിട്ടിട്ട് ബ്രഹ്മണേ നമ എന്ന് പറയണം. പിന്നെ ബ്രാഹ്മണത്വാദി ജാതിരേത നമ അത് ശരി, കറക്റ്റ്, അത് ശരിയാണ്. ശ്രുതി അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ബ്രഹ്മണേ നമ്മ. ഒന്നുകൂടെ ഒന്ന് തെളിച്ചു കൊടുക്കണം സ്വാമി, ഒന്ന് തെളിച്ചെടുക്കണം.